പുലരി തീർത്തുവോ പൂക്കളം, കുളിരിൽ മുങ്ങിയോ ശ്രാവണം, തെന്നൽ വീശിയോ ഹൃദയ തന്തികൾ, തെന്നൽ വീശിയോ ഹൃദയ തന്തികൾ തുമ്പി തുള്ളിയോ. പുലരി തീർത്തുവോ പൂക്കളം, കുളിരിൽ മുങ്ങിയോ ശ്രാവണം. കണ്ണാരം പൊത്തുന്നുവോ കാലമൂഞ്ഞാലിലേറ്റുന്നുവോ, ചില്ലാട്ടമാടുന്നുവോ പാട്ടിലെല്ലാം മറക്കുന്നുവോ, പൊന്നുവിതറുമീ യാമസൗഭഗം, ചിങ്ങമാസമേ നിന്റെ സൗരഭം, പൊന്നുവിതറുമീ യാമസൗഭഗം, ചിങ്ങമാസമേ നിന്റെ സൗരഭം. നെഞ്ചോടു നെഞ്ചോരമേ പാടുമെൻ ജീവസംഗീതമേ, പുഷ്പകാലമായി പുണ്യയാമമായി പൊന്നോണമായി. ഹേ പുലരി തീർത്തുവോ പൂക്കളം, കുളിരിൽ മുങ്ങിയോ ശ്രാവണം, തെന്നൽ വീശിയോ ഹൃദയ തന്തികൾ, വീശിയോ ഹൃദയ തന്തികൾ തുമ്പി തുള്ളിയോ. പുലരി തീർത്തുവോ പൂക്കളം, കുളിരിൽ മുങ്ങിയോ ശ്രാവണം. നിറയുന്നു പൂപ്പാലിക മണ്ണിലൊഴുകുന്നു സൗവർണിക, ഉയരുന്നു ദൂരങ്ങളിൽ രാഗശലഭങ്ങ കാലങ്ങളിൽ, എന്നുമെന്നുമെൻ ഹർഷബാഷ്പമായി മിന്നി നിൽക്കുമെൻ പുഷ്യരാഗമായി, എന്നുമെന്നുമെൻ ഹർഷബാഷ്പമായി മിന്നി നിൽക്കുമെൻ പുഷ്യരാഗമായി. കാണുമെൻ ആത്മസങ്കൽപ്പമേ, പുഷ്പകാലമായി പുണ്യയാമമായി പൊന്നോണമായി. ഹേ പുലരി തീർത്തുവോ പൂക്കളം, കുളിരിൽ മുങ്ങിയോ ശ്രാവണം, തെന്നൽ വീശിയോ ഹൃദയ തന്തികൾ, തെന്നൽ വീശിയോ ഹൃദയ തന്തികൾ തുമ്പി തുള്ളിയോ. ഹേ പുലരി തീർത്തുവോ പൂക്കളം, കുളിരിൽ മുങ്ങി.